മോക്ഷം സ്വരൂപമാണെങ്കിൽ സ്വരൂപം എപ്പോഴും ഉള്ളതാണ്. അപ്പം മോക്ഷം എപ്പോഴും ഉള്ളതാണ്. മോക്ഷം എപ്പോഴും ഉള്ളതാണ്, മോക്ഷം സ്വരൂപമാണെന്ന് പറഞ്ഞു. അപ്പം മോക്ഷം അങ്ങനെയാണെങ്കിൽ മോക്ഷം എപ്പോഴും ഉള്ളതാണ്. ആണോ? ഉറപ്പാണോ? അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വ്യത്യാസമുണ്ട്. സ്വരൂപമാണെങ്കിൽ നമ്മൾ അറിഞ്ഞാലും ഒരാൾ അറിയുന്നു അറിയുന്നില്ല വ്യത്യാസമുണ്ട്. മോക്ഷം സ്വരൂപമാണെങ്കിൽ ഇപ്പോൾ അപ്പോൾ പിന്നെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ പിന്നെ അറിവുകൊണ്ട് പ്രയോജനമുണ്ട്. അപ്പോൾ അറിവുകൊണ്ട് പ്രയോജനം ഉണ്ടല്ലോ അജ്ഞാനം നശിക്കണമെന്ന്. അപ്പോൾ അജ്ഞാനം നശിച്ചവനല്ലേ മോക്ഷമുണ്ട്? അതെങ്ങനെ രണ്ടും കൂടെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സ്വരൂപമാണ് മോക്ഷമെങ്കിൽ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതിന് വ്യത്യാസമില്ല. ഉണ്ടോ? സ്വരൂപമാണ് മോക്ഷം. ആരുടെ സ്വരൂപം? അറിയുന്നവൻ്റെ സ്വരൂപമാണ് മോക്ഷം. അപ്പോൾ അറിഞ്ഞണമെന്നില്ല, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വ്യത്യാസമില്ല. അല്ലേ? അപ്പോൾ മോക്ഷത്തിന് അറിവിൻ്റെ ആവശ്യമില്ല. മോക്ഷത്തിന് അറിവിൻ്റെ ആവശ്യമില്ല. കാരണം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മോക്ഷമാണ്. പിന്നെ അറിവുകൊണ്ട് എന്ത് സാധിക്കാൻ? നീങ്ങിയില്ലെങ്കിലും മോക്ഷമാണല്ലോ. അതിന് നീക്കുന്ന എന്തിനു? അജ്ഞാനം ആദ്യം അജ്ഞാനത്തെ നീക്കുന്നു, പിന്നെയാണ് ബോധിക്കുന്നു. അയാൾ അറിയില്ല, അറിഞ്ഞിട്ടെന്താ പ്രയോജനം? കാരണം അയാൾ അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞാലും മുക്തി എന്ന് പറയുന്ന സ്വരൂപമാണ് എന്നാ പറയുന്നു. പിന്നെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒന്നുപോലെ തന്നെ. പിന്നെ ഈ അറിയുന്നതിൻ്റെ പ്രയോജനം എന്താ? അജ്ഞാന സംശയവിപര്യങ്ങൾ ആദ്യം ഒഴിയണം, പിന്നെ അറിയൂ. അപ്പോൾ ഇരുട്ട് പോയിട്ടാണോ വെളിച്ചം വരുന്നത്? ശരി. അപ്പോൾ പിന്നെ അജ്ഞാന സംശയ വിപര്യങ്ങൾ ഒഴിഞ്ഞിട്ടറിയുക എന്ന് പറയാൻ പറ്റുമോ? അറിയുമ്പോൾ അത് ഒഴിയുന്നു എന്നല്ലേ പറയാൻ പറ്റും. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് പോകും. വിചാരം ചെയ്ത് അജ്ഞാന സംശയ വിപര്യങ്ങൾ പോകുന്നു. അപ്പോൾ അത് അറിവുണ്ടായിട്ടല്ലേ പോകുന്നു. അതല്ല ഇവിടുത്തെ ചോദ്യം. സ്വരൂപം ആണ് എന്ന് പറഞ്ഞു. സ്വരൂപമാണെങ്കിൽ പിന്നെ എന്തിനറിയണം എന്നുള്ളതാണ്. ശരി, സ്വരൂപമാണെന്ന് അറിയുന്നില്ല, അറിയുന്നു. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വിശേഷമുണ്ടല്ലോ. മുക്തി സ്വരൂപമാണെങ്കിൽ എന്ന് വെച്ചാൽ മുക്തി സ്വരൂപമാണെന്ന് പറഞ്ഞാൽ ഒരാൾ മുക്തനാണ്. ആരാണ് മുക്തിയെ അന്വേഷിക്കുന്നത്? അയാൾ അന്വേഷിക്കുമ്പോഴും മുക്തനാണ്. അയാൾ ഈ പറയുന്ന വിചാരങ്ങൾ ചെയ്യുമ്പോഴും മുക്തനാണ്. വിചാരങ്ങൾ ചെയ്ത് അറിഞ്ഞാലും മുക്തനാണ്, അറിഞ്ഞില്ലെങ്കിലും മുക്തനാണ്. വ്യത്യാസമൊന്നുമില്ല. അവിടെ അറിവിൻ്റെ പ്രയോജനം എന്തെന്നുള്ളതാണ്. അറിവിൻ്റെ പ്രയോജനം മുക്തിയല്ല എന്ന് പറഞ്ഞു. അറിവിൻ്റെ പ്രയോജനം എന്ന മുക്തി. പിന്നെ അറിവെന്ന് പറയുന്നത് അറിവില്ലായ്മയെ നശിപ്പിക്കും. ഒരാളോട് ചോദിക്കുകയാണ്, നിനക്ക് നീ ആരാണെന്നറിയാമോ, അല്ലെങ്കിൽ നിൻ്റെ വാസ്തവ സ്വരൂപം എന്താണെന്നറിയാമോ, മുക്തി എന്താണെന്നെല്ലാം എന്നറിയാമോ, ഇങ്ങനെയെല്ലാം ഒരാളോട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അയാൾ സ്വയം തന്നോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ അയാൾ സ്വയം ചിന്തിക്കുന്നു, ചോദിക്കണമെന്നുള്ള ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും കേട്ടു, മതപ്രഭാഷണത്തിൽ നിന്ന് കേട്ടു, ഇങ്ങനെ ആത്മാവ് മുക്തി കാര്യങ്ങളൊന്നും മനസ്സിലായതപ്പോൾ അയാൾ സ്വയം ചിന്തിക്കുന്നത് എന്തായി പറയുന്ന ഏർപ്പാടുകൾ, ആത്മാവ് മുക്തി എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അറിവില്ലായ്മ എന്ന് പറയുന്നത് അയാളുടെ അനുഭവമാണ്. അതായത് അജ്ഞാന സംശയ വിപരി മൂന്നിനെയും കൂടെ ചേർത്തിട്ട് അറിവില്ലായ്മ അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയും. ഈ അവിദ്യ എന്ന് പറയുന്നത് ഒരാളിൻ്റെ അനുഭവമാണ്. അങ്ങനെ അത് ഒരാളുടെ അനുഭവത്തിലിരിക്കുമ്പോൾ അയാൾക്ക് സ്വയം താൻ മുക്തനാണ് എന്ന് പറഞ്ഞാൽ, അറിഞ്ഞാലും മുക്തനാണ്, അറിഞ്ഞില്ലെങ്കിലും മുക്തനാണെന്ന് പറഞ്ഞാൽ നിത്യമുക്തനാണ്. അങ്ങനെ ഒരു ബോധം അയാൾക്കില്ല. ആ ബോധത്തിൻ്റെ സ്ഥാനത്തോടെ എന്താ ഉള്ളത്? അറിവില്ലായ്മയാണ്. അപ്പോൾ അറിവില്ലായ്മ എന്ന് പറയുന്നതിന് അംഗീകരിക്കുമ്പോൾ, അംഗീകരിക്കാന്ന് വെച്ചാൽ ഒരാളുടെ അനുഭവത്തിൽ വരുന്നു. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ആത്മാവ് മുക്തി ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് അറിവില്ലായ്മ അനുഭവത്തിൽ വരുമ്പോൾ, അയാൾ അറിവില്ലായ്മ അംഗീകരിക്കുമ്പോൾ അയാൾക്ക് ആ അറിവില്ലായ്മ നീക്കുന്നതിന് അതുപോലെ ഒരു അറിവ് ആവശ്യമാണ്. ആ ശരിയാണ്, അയാൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മുക്തം തന്നെ. ഇപ്പം ഇവിടെ ഇരുട്ടാണെങ്കിൽ ഇവിടെ ഒരു വസ്തു ഇരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞെങ്കിലും ആ വസ്തു അവിടെ ഉണ്ട്. അതിന് മാറ്റമൊന്നുമില്ല. നമ്മൾ അറിയുന്നത് കൊണ്ട് വസ്തുവിടെ ഉണ്ടാകത്തില്ല. ഈ പുസ്തകം ഞാൻ അറിയുന്നതുകൊണ്ട് ഇതോടെ ഉണ്ടാകത്തില്ല. ഇവിടെ ഇപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്താലും വസ്തു കൂടെ ഉണ്ട്. വെളിച്ചം വന്ന് എൻ്റെ കണ്ണ് അതിൽ പതിഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിലൂടെ മനസ്സിൻ്റെ സാന്നിധ്യം ഉണ്ടായ അതിനെ അറിയണം എന്നുള്ളതാണ്. അപ്പോൾ ഉള്ള വസ്തുവിനെ തന്നെ അറിയുക അറിയുന്നില്ല എന്നൊരു വ്യത്യാസമുണ്ട്. വസ്തുവിടെ ഉണ്ട് ഇത്. ഞാൻ ഈ വസ്തുവിനെ അറിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അറിവില്ലായ്മ മാറുന്നു. അങ്ങനെ ഒരു വിശേഷത ഉണ്ടാകുന്നുണ്ട്. ഞാൻ അറിയുന്നത് കൊണ്ട് വസ്തുവിനെ അവിടെ സൃഷ്ടിക്കുന്നില്ല. ഈ വസ്തുവിനെ സൃഷ്ടിച്ചത് ഞാനുണ്ട്. അത് ഏതോ ഒരു പ്രസില് പിന്നെ അതിനു മുമ്പ് ഒരുപാട് ഒരുപാട് പ്രവൃത്തി ചെയ്താണ് ഇതൊരു പുസ്തകമായി മാറി. അത് ഞാനല്ല ചെയ്തത്. അപ്പോൾ ഇതിവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇതിവിടെ ഉണ്ട്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഞാനത് അറിയാതെ ഇരിക്കുന്നു. അപ്പോൾ അറിഞ്ഞില്ല എന്ന് വിചാരിച്ചത് ഇല്ലാതാകുന്നില്ല, അറിഞ്ഞെന്ന് വിചാരിച്ചതുകൊണ്ട് ഉണ്ടാകുന്നുമില്ല എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ അറിയുന്നു. പുസ്തകം ഒന്നറിയുന്നു. എന്തുകൊണ്ട്? ഇതിൻ്റെ സ്വരൂപം പുസ്തകമാണ്. അപ്പോൾ അദ്വൈതമനുസരിച്ച് ആത്മാവിനെ, ആത്മാവിൻ്റെ സ്വരൂപം തന്നെ മുക്തിയാണ്. പുസ്തകത്തെ അറിയുന്ന പോലെ തന്നെ, പുസ്തകത്തെ അറിയുമ്പോൾ നമ്മളൊരു വിഷയത്തെ അറിയുന്നു, ആത്മാവിനെ അറിയുന്നു തന്നെ അറിയും. ഈ വ്യത്യാസമാണ്. അവിടെ അത് മുക്തമാണ്, താൻ മുക്തിയൊന്നും ഉണ്ടാക്കുന്നില്ല, ആരും അതിനുണ്ടാക്കേണ്ട കാര്യമല്ല, എൻ്റെ സ്വരൂപം തന്നെ മൊത്തമാണ്. പക്ഷേ അറിയേണ്ട ആവശ്യം വരുന്നത് അതിനെ സംബന്ധിച്ച് അത് മുക്തമാണെന്നുള്ള അറിവില്ലായ്മ അനുഭവത്തിലുള്ളതുകൊണ്ട് അതാണ് എൻ്റെ ആവശ്യം വരുന്നത്. അങ്ങനെ ഒരു അറിവില്ലായ്മ നമ്മുടെ അനുഭവത്തിലില്ലെങ്കിൽ അതിനറിയേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ അറിവില്ലായ്മ നമ്മുടെ അനുഭവത്തിൽ വരുന്നത് എവിടെയും, അപ്പോഴാണ് അറിവിൻ്റെ ആവശ്യം വരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ സുഷുപ്തി. സുഷുപ്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണോ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല ആത്മാവുണ്ടോ ഇല്ലയോ, ഞാൻ മുക്തനാണോ, ഞാൻ സംസാരിയാണോ, എൻ്റെ സ്വരൂപം നിത്യമുക്തമാണോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? അവിടെ അറിവിൻ്റെ ആവശ്യമില്ല. അവിടെ അറിവില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിലല്ല, ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ അവിടെ നമ്മുടെ അനുഭവത്തിലില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണോ ഒരറിവിൻ്റെ ആവശ്യവും വരുന്നില്ല. ജാഗ്രതയിൽ അങ്ങനെയല്ല. ജാഗ്രതയിൽ നമ്മൾ നാനാ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, അവിടെയൊക്കെ അറിവുമുണ്ട് അറിവില്ലായ്മ. അതിനെക്കുറിച്ച് പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അറിവില്ലായ്മ മാറി. അതുപോലെ ചിലരാത്മാവിനെ കുറിച്ച് താൻ ആരാണെന്ന് ചിന്തിക്കുന്നു, അങ്ങനെ ചിന്തിക്കുമ്പോൾ തനിക്ക് പിടികിട്ടുന്നില്ല. അല്ലെങ്കിൽ പല കഥകളും കേട്ടിട്ടുണ്ട്, പലരും പറയുന്നു ഇങ്ങനെ ഒരു ആത്മാവുണ്ട്, അതങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ തനിക്കും പലതരത്തിലുള്ള അവിദ്യ തനിക്കും ഉണ്ടാകും. അപ്പോൾ ആ അവിദ്യ നിലനിൽക്കുന്നത് കൊണ്ട് അതിനെ മാറ്റുന്നതിന്, ഇരുട്ടിനെ മാറ്റുന്നതിന് വെളിച്ചം ഇന്ന് നേരത്തെ പറഞ്ഞു പോലെ അതിൻ്റെ ആവശ്യം വരുന്ന അതാണ്. അപ്പോൾ ശരി, അപ്പോൾ മാറി. അപ്പോൾ തനിക്ക് ബോധ്യപ്പെടുന്നു, ബോധ്യപ്പെട്ടാലും ബോധ്യപ്പെട്ടില്ലെങ്കിലും മുക്തം തന്നെ. പക്ഷേ ബോധ്യപ്പെടുക എന്ന് പറയുന്നത് ഒരാവശ്യമായി വരുന്നു. ഇപ്പോൾ ഒരു മനുഷ്യന് ഭക്ഷണം എപ്പോഴും ആവശ്യമായിട്ട് വരുന്നു, വിശക്കുമ്പോൾ. അപ്പോൾ വിശക്കുകയാണെങ്കിൽ ഭക്ഷണം ആവശ്യമായിട്ട് വരും. അതെന്താണ്, ഈ ദ്വന്ദ്വാത്മകമായ പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ആ കാര്യത്തിലല്ല, എല്ലാത്തിലും നമുക്ക് ദുഃഖം വരുമ്പോൾ അവിടെ സന്തോഷം ആവശ്യമായിട്ട് വരും, ഭയം വരുമ്പം ധൈര്യം വേണ്ടി വരും, നമ്മൾ ആഗ്രഹിക്കും. അതുപോലെ തന്നെ ക്രോധം വരുമ്പം ശാന്തി, ഇതൊക്കെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് അറിവും അറിവില്ലായ്മയുടെയും കാര്യത്തിൽ. ഒരു വിഷയത്തെക്കുറിച്ച് അറിവില്ലായ്മ തനിക്ക് തോന്നുമ്പോൾ അറിവ് മനുഷ്യൻ ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. തന്നെ സംബന്ധിച്ചും അങ്ങനെ തന്നെ, അറിയാതിരിക്കുമ്പം അവന് അറിയണമെന്ന് തോന്നും. അവന് പല നിമിത്തങ്ങളും ഉണ്ടാകാം, ചിലപ്പോൾ ആരെങ്കിലും പറയുന്നതോ വായിക്കുന്നതോ ചിന്തിക്കുന്നതോ ഏതരത്തിലോ. അങ്ങനെ എന്താണ് അജ്ഞാന സംശയ വിപര്യങ്ങൾ മാറുന്നതാണ് അറിവിൻ്റെ പ്രയോജനം. അപ്പോൾ ആ പ്രയോജനം ഉണ്ടാകും. ആ പ്രയോജനം ഉണ്ടായിക്കഴിഞ്ഞാൽ ശരി, ഒരാൾക്ക് ശരിക്ക് ബോധ്യം വന്നു, ഞാൻ നിത്യമുക്തനാണ്, അതുകൊണ്ട് എന്താ കാര്യം, എന്തായാലും മുക്തനാണ്. അപ്പോൾ അയാൾക്ക് ബോധ്യം വന്നു താൻ നിത്യമുക്തനാണെന്ന് ബോധ്യം വന്നു, അതുകൊണ്ട് എന്താ പ്രയോജനം? ആ അതെല്ലാം മാറി, അങ്ങനെയുള്ള ധാരണകളെല്ലാം മാറി. നിത്യമുക്തൻ എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ജനനമില്ല, മരണമില്ല, അതിനെക്കുറിച്ചുള്ള എല്ലാ ധാരണകളും മാറി. എന്നുവെച്ചാൽ അറിവ് തന്നെ സംബന്ധിച്ചുള്ള എല്ലാ മിഥ്യാധാരണകളെയും മാറ്റുന്നു. ബന്ധം, മുക്തി, ഈ രണ്ടിനെയും അതിലെല്ലാം ഉൾപ്പെടും. ജനനം, മരണം എന്നൊക്കെ പറയുന്നു സർവ ഇടപാടുകളും ബന്ധം, മുക്തി എന്ന് പറയുന്ന രണ്ട് കാര്യത്തിൽ. ഈ രണ്ട് കാര്യങ്ങളെയും സംബന്ധിച്ചുള്ള എല്ലാ അവിദ്യയും ഒരാൾക്ക് മാറിക്കിട്ടുന്നു. അതാണ് അങ്ങനെ ആർക്കാണോ ഇത് മാറിക്കിട്ടുന്നത് അവരാണ് എന്ത് പറയുന്നത്? ഈ രണ്ട് കാര്യങ്ങളും മാറിക്കിട്ടുന്നവരെയാണ് മുക്തന്മാരെന്ന് പറയുന്നത്. എന്തിൽ നിന്നവർ മുക്തരായത്? ഈ അവിദ്യയിൽ നിന്നും അജ്ഞാനത്തിൽ നിന്ന് മുക്തി നേടുന്നവരെയാണ് മുക്തനെന്ന് അദ്വൈതത്തിൽ പറയുന്നു. എല്ലാവരും ഇതൊന്നും അംഗീകരിക്കുന്നില്ല അദ്വൈതത്തിൽ. അതാണ്. അപ്പോൾ ഒരാൾ ഈ ജനനം മരണം ഇതിനെയൊക്കെ സംബന്ധിച്ച് ഉള്ള മിഥ്യാധാരണകളുണ്ടെങ്കിൽ അതായത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പം ഞാനിപ്പോൾ മുക്തനല്ല എന്നൊരാൾ ധരിക്കുകയാണെങ്കിൽ അയാൾ മുക്തിക്ക് വേണ്ടി ഒരുപാട് കഠിനമായ തപസ്സുകൾ പല ഉപാസനകളും പല പരിപാടികളും ചെയ്യും. മുക്തനാണെന്ന് പറഞ്ഞാൽ പരിപാടി സുഖമായി, പിന്നെ ഒന്നും ചെയ്യണ്ട, പിന്നെ എന്തെങ്കിലും ചെയ്യണം. പക്ഷെ സംശയം വന്നാൽ വീണ്ടും ചെയ്യേണ്ടി വരും. മുക്തനാണെന്ന് അറിഞ്ഞു, പക്ഷെ ഒരു സംശയം, മുക്തനാണോ? അങ്ങനെ വന്നാൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ദൃഢബോധമാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യം. അപ്പം അത്തരം പ്രശ്നങ്ങളിൽ നിന്നല്ല, അജ്ഞാനം ആജ്ഞാനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ. പറയും സാധ്യസാധനം ദ്രമുക്തന്മാരായി ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഈ പ്രശ്നങ്ങളിൽ എന്താണോ ഉടലിൽ അമർന്ന് ഉഴലുന്നതില്ല നൂനം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഉടലിൽ അമരുക എന്ന് പറയുന്നത് എന്താണ്? ആരെങ്കിലും ഉടൽ കയറിയിരിക്കും. പിന്നെ ഇതൊക്കെ മാനസികമായ ഭാവങ്ങളാണ് ഇതെല്ലാം. ബന്ധം മോക്ഷം എന്നൊക്കെ പറയുന്നത് മനസ്സിൻ്റെ സങ്കല്പത്തിലുള്ള കാര്യങ്ങളാണ്. അതിനപ്രകാരത്ത് ആർക്കും എന്തെങ്കിലും ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ആ സങ്കല്പജാലങ്ങളിൽ നിന്ന് ഒരാൾ സ്വതന്ത്രനാകുക. അപ്പോൾ അങ്ങനെയുള്ളവർ ജീവൻ മുക്തനെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അത്തരം ഈ അജ്ഞാനത്തിൽ നിന്നൊരാൾ മുക്തനായി കഴിഞ്ഞാൽ അയാള് ജീവൻ മുക്തൻ എന്ന് പറയുന്നു. അല്ലാതെ ജീവൻ മുക്തൻ എന്ന് പറയുന്നതിന് വേറെ അർത്ഥമൊന്നുമില്ല. നമ്മൾ ധരിക്കുന്നത് പോലെ നമ്മളെന്താ ധരിച്ചിരിക്കുന്നത്? എങ്ങനെ ശരീരത്തിൽ നിന്ന് ശരീരത്തിന് സ്വന്തമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജനന മരണം ഇല്ലെന്നറിയുക, അതൊക്കെ അറിവിലാണ്. അതായത് അതെല്ലാം തന്നെ സംബന്ധിച്ചുള്ള ഒരു അറിവ്. അല്ലാതെ ശരീരത്തിൻ്റെ ബോധം ഒരാൾക്കില്ലാതെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വിശപ്പും ദാഹമൊന്നും അനുഭവപ്പെടുത്തില്ല. ഏതുപോലെ സുഷുപ്തി പോലെ സുഷുപ്തിയിൽ ആർക്കെങ്കിലും വിശപ്പും ദാഹമുണ്ടോ? എന്തുകൊണ്ട്? ശരീരത്തെ കുറിച്ച് ബോധമില്ല. അപ്പോൾ ഈ തത്വത്തെ അറിയുന്നവൻ പിന്നെ വിശപ്പും ദാഹമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അയാൾ ഉറങ്ങുകയാണെന്ന് അർത്ഥം. ഉറക്കമായിരിക്കും എപ്പോഴും. ഉറങ്ങുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ദുഃഖ ജ്ഞാനാഗിന്നാശ്രമം കരോധി വിധിവത് കർമ്മം എന്നാണ് അപ്പോൾ അയാൾ കർമ്മം ചെയ്ത് ലോകത്ത് ജീവിക്കുകയാണ്. അപ്പോൾ കർമ്മം ചെയ്ത് ലോകത്ത് ജീവിക്കണമെങ്കിൽ ശരീരത്തെക്കുറിച്ച് ബോധം വേണം. ശരീരബോധമില്ലെങ്കിൽ പറ്റത്തില്ല. ശരീരബോധത്തോടുകയാണെങ്കിൽ പറ്റും. ശരീരത്തിൻ്റെ ബോധം നമുക്ക് ഉണർന്നിരിക്കുമ്പം നമുക്ക് ഇല്ലാതിരിക്കണമെങ്കിൽ അത് അറിവുകൊണ്ട് സാധിക്കത്തില്ല. പിന്നെന്ത് ചെയ്യാം? ഇപ്പൊ ഞാൻ പറയുന്ന കാര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചിരിക്കണമെങ്കിൽ എൻ്റെ കാലിൽ ഒരു കൊതുകൊന്ന് കടിച്ചാൽ ഞാൻ അറിയത്തില്ല. എന്തുകൊണ്ട്? എൻ്റെ മനസ്സ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏകാഗ്രമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിധിവരെ, അതും ഒരു പരിധിവരെ പറ്റും, ഒരു പരിധിവരെ നമുക്ക് ശരീരത്തെക്കുറിച്ച് ബോധമില്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങളുണ്ട് അവിടെ എന്തെങ്കിലും ഡാമേജ് വരണം. ആണ് അനസ്തേഷ്യയൊക്കെ ചെയ്യുമ്പോൾ എന്ത് വരുന്നു? ഒരു ഭാഗത്തെ മരവിപ്പിക്കുന്നു, മരവിപ്പിച്ചാൽ നമ്മൾ ശരീരത്തെ ബോധമില്ല. എന്നാൽ വേറൊരു ഭാഗം മരവിക്കാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് പുറമെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഒരു ഭാഗം മരവിച്ചിരിക്കുന്നതുകൊണ്ട് ശരീരത്തിൽ നടക്കുന്ന പ്രവൃത്തികളൊന്നും നമ്മൾ ശരിക്കറിയത്തില്ല. ഇനി അതുമാത്രമല്ല, നമ്മുടെ ഓരോ വികാരങ്ങളായിട്ട് തടയാൻ പറ്റും ബ്രെയിനിനെ മരവിപ്പിച്ച്. അപ്പം വേദന അറിയത്തില്ല, എന്നാൽ സ്പർശം അറിയും. അതൊക്കെ ബ്രെയിനിൻ്റെ ഓരോരോ ഭാഗങ്ങളിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അതൊന്നും കേവല ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്ന. സമ്യക്ജ്ഞാനുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. എന്തുകൊണ്ട്? സമ്യക്ജ്ഞാനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയുള്ള സമ്യക്ജ്ഞാനത്തെ കുറിച്ചാണ്? ഏതവസ്ഥയിൽ? ജാഗ്രത അവസ്ഥയിലുള്ള സമ്യക്ജ്ഞാനത്തെ കുറിച്ച്. ഇപ്പോൾ ഒരാൾ തത്വജ്ഞാനി എന്ന് പറയുന്നു, പ്രപഞ്ചത്തിൽ ഏർപ്പെട്ട് കർമ്മമൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ അയാൾ ഏതവസ്ഥയിലായിരിക്കും? എന്തുകൊണ്ട്? ആണ് ജാഗ്രത അവസ്ഥയല്ല, വേറെ ഏതെങ്കിലും ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ പോലെ അല്ല. ജാഗ്രത അവസ്ഥയിലല്ല, അയാൾ മറ്റേതൊരവസ്ഥയിലാണെന്ന് പറഞ്ഞാലോ? എന്താ വിശ്വസിക്കാത്തത്? എന്തിനാ വിശ്വസിക്കുന്നത്? എന്താ വിശ്വസിക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. വേറൊരാളുടെ അനുഭവം നമ്മളെ പറ്റിക്കാൻ പറയണമെങ്കിലോ? പലതരത്തിൽ ഒരാൾക്ക് അനുഭവം ഉണ്ടാകാം. ഒരാളുടെ മാനസിക വിഭ്രാന്തികൾ, മനസ്സിൻ്റെ അനാരോഗ്യകരമായ അവസ്ഥയിൽ പലർക്കും പല അനുഭവങ്ങളും ഉണ്ടാകും. അതൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കും. വിശ്വസിക്കും. അതുപോലെ അവസ്ഥയിലുള്ളവരാണെങ്കിൽ വിശ്വസിക്കും, നോർമൽ ആണെങ്കിൽ വിശ്വസിക്കത്തില്ല. വിശ്വസിക്കേണ്ട കാര്യമില്ല ഇവിടെ. ഇവിടെ വിശ്വാസത്തിൻ്റെ കാര്യമുണ്ട് പറയുന്നത്, ഇവിടെ പറയുന്ന അറിവിൻ്റെ കാര്യമാണ്. അറിവും വിശ്വാസവും രണ്ടും ഉണ്ട്. അറിവ് വേറെ, വിശ്വാസം വേറെ. വിശ്വാസത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്, അത് വേറെയാണ്. അറിവ് വേറെയാണ്. അപ്പോ എന്റെ ചോദ്യം എന്തായിരുന്നു? ചോദ്യം എന്തായിരുന്നു? പിന്നെ എങ്ങനെ ബാക്കി പറഞ്ഞ മനസ്സിലായി? അങ്ങനെ ഒരാൾ പ്രവർത്തിക്കുന്നത് ഏതവസ്ഥയിലും ജാഗ്രതയിൽ തന്നെ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത എന്ന് പറയുന്നത്. ഒരാളുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ജാഗ്രത അവസ്ഥയാണ്. അപ്പോൾ അയാളൊരു ജ്ഞാനിയാണ്. അയാളുടെ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാം? എങ്ങനെ അറിയാം? അയാൾ നമ്മളെ കാണുന്നുണ്ടെങ്കിൽ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നു. അയാൾ നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, ഇതാണ് ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ജാഗ്രത അവസ്ഥയിൽ ആണ് ഒരാൾ പ്രവർത്തിക്കുന്നത്. ജാഗ്രത അവസ്ഥയിലാണ് ഒരാൾക്ക് പ്രവൃത്തികളെല്ലാം ചെയ്യുന്നു എന്ന് പറയുന്നത് ജാഗ്രത അവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ അറിവെന്ന് പറയുന്നതും ജാഗ്രത അവസ്ഥയിൽ തന്നെയാണ്. അതിനെക്കുറിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ പല തെറ്റിദ്ധാരണകളും മാറേണ്ടതുമുണ്ട്. എന്താണ് സംശയം എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ഈ പറയുന്നത്? പിന്നെ സമാധി അവസ്ഥയെ കുറിച്ച് പിന്നെ പറയുന്നതാണ് ഏത്? വരൻ വരിയാൻ അരിഷ്ടൻ എന്നൊക്കെ പറയുന്നത് സമാധി അവസ്ഥ, സമാധി ശീലിക്കുകയോ സമാധി അവസ്ഥയിലിരിക്കുകയോ ചെയ്യുന്നു. അതിനെ കുറിച്ചല്ല നമ്മൾ ആദ്യം നമ്മൾ അറിയണ്ടേ? നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ എന്താണ് അന്ന് അറിവ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ പിന്നെ എൻ്റെ അപ്പുറത്തെ കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഉണർന്നിരിക്കുന്ന ഒരാളിൻ്റെ സമ്യജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ബാക്കിയെല്ലാം മനസ്സിലാക്കാം. ഇനി ഈ പറയുന്ന ശാസ്ത്രമനുസരിച്ച് ഒരാൾ സമാധിയിലേക്ക് പോയിട്ട്, സമാധിയുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, ഇപ്പം നമ്മളതിലേക്ക് വരുന്നില്ല, സമാധി അവസ്ഥയിരുന്നിട്ട് പിന്നെ ഉണർന്ന് സമാധിയിൽ നിന്ന് വിട്ട് വീണ്ടും ജാഗ്രതത്തിലേക്ക് വന്ന് ഉറക്കത്തിൽ നിന്നും സ്വപ്നത്തിൽ നിന്നുമൊക്കെ തിരിച്ചു വരുന്ന പോലെ വരാമല്ലോ. ഉറങ്ങി ഒരാൾക്ക് ജാഗ്രതത്തിലേക്ക് വരാം, സ്വപ്നത്തിൽ പോയിട്ട് വരാം, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് സമാധിയിൽ നിന്നും തിരിച്ചു വരാം. അയാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പരമാവധി സാധിക്കുന്ന കാര്യം എന്താണ്? ഉറക്കത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്നാൽ, സ്വപ്നം നിന്നും തിരിച്ചു വന്നാൽ നമുക്കെന്ത് സാധിക്കും? അതിനെക്കുറിച്ച് സ്മരിക്കാൻ പറ്റും, ഓർക്കാൻ പറ്റും. ഉറക്കം നല്ല ഉറക്കമായിരുന്നു അല്ലെങ്കിൽ മോശം ഉറക്കമായിരുന്നു, ഉറക്കം ശരിയായി അല്ലെങ്കിൽ ശരിയായില്ല, സ്വപ്നത്തെക്കുറിച്ച് അതുപോലെ തന്നെ നല്ല സ്വപ്നമായിരുന്നു നല്ല സ്വപ്നമായില്ല, പിന്നെ സ്വപ്നങ്ങളായിരുന്നു. ഇനി സമാധിയിൽ നിന്നോ തിരിച്ചു വന്നാൽ അതുപോലെ തന്നെ അയാളുടെ സമാധി എന്ന് പറയുന്ന ഒരു അനുഭവം സാധാരണ മനുഷ്യർക്കില്ലാത്തതും ഏതോ ഒരാൾക്കുണ്ടായിരുന്നു നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചൊരു വിശ്വാസമാണ്, നമുക്ക് സ്വയം സമാധി എന്ന് പറയുന്ന ഒരവസ്ഥ എത്താത്തിടത്തോളം കാലം സമാധിയെ നമുക്ക് വിശ്വസിക്കാനേ പറ്റും, അറിയാൻ പറ്റത്തില്ല, പറ്റും. ജാഗ്രത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം എൻ്റെ ജാഗ്രത എനിക്ക് ബോധമുള്ളതുകൊണ്ട് വേറൊരാളുടെ ജാഗ്രത എന്താണെന്ന് എനിക്കറിയാം, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇന്ദ്രിയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു. അപ്പം സമാധി എന്ന് പറയുന്നത് അങ്ങനെ സർവ്വസാധാരണമായ ഒരു കാര്യമല്ല, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, രണ്ട്, ചിലർക്കുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആ വിശ്വാസം എന്ന് പറയുന്നത് സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കും പോലെയാണ്. സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ചില അമ്മമാരൊക്കെ മരിച്ച് സ്വർഗത്ത് പോയിട്ട് തിരിച്ചു വരുന്നു, അവർ പറയും ഞാൻ ഇതുവരെ സ്വർഗത്തായിരുന്നു, തിരിച്ചു വന്നു എന്ന് പറയുന്നു, നമ്മൾ അത് വിശ്വസിക്കുന്നു, അവർ പോയി സ്വർഗം കണ്ട് തിരിച്ചു വന്നു, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഗേറ്റിൽ ചെന്ന് തിരിച്ചു വിട്ടു. അതുപോലെ ഒരാൾ പറയണേ ഞാൻ സമാധി പോയിട്ട് തിരിച്ചു വന്നു, അപ്പം നമ്മളതിന് വിശ്വസിക്കുന്നു, ശാസ്ത്രങ്ങൾ എഴുതിയിരിക്കുന്നു. അത് അത് നമ്മളറിയണമെങ്കിൽ എന്ത് വേണം? ആ നമ്മൾ സ്വയം സമാധിയിലേക്ക് പോകണം. സുഷുപ്തിൽ ആരെങ്കിലും പറയോ സുഖമായി ഉറങ്ങി എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന്? ആ ഇപ്പൊ പറയാം, സമാധിയെ കുറിച്ച് പറയുന്നത് എന്താണ്? സമാധി ഒരു അനുഭവമാണ്, സമാധി ഇതാണ്. സമാധി എന്ന് പറയുന്നത് തന്നെ എന്താണ്? ബ്രഹ്മജ്ഞാനം. ബ്രഹ്മജ്ഞാനം അത് പിന്നെ മൂത്ത് മൂത്ത് മൂത്ത് ജ്ഞാനമില്ലാതെ വരും. ഇപ്പൊ സമാധി എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനത്തിലാ സമാധിയുടെ തുടക്കം. ഇവിടെ പറയുന്ന സമാധി നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നു. പല പല സമാധികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? പറഞ്ഞല്ലേ, ഒരു പതിനായിരം ആതിഥേയരം ഒന്നായി വരുവത് പോലെ വരും. ഈ വിവേകവൃത്തിയാണ് സമാധി. ബോധമില്ലാത്ത അവസ്ഥയിൽ ഉറക്കമല്ലാതെ, ഉറക്കം എന്ന് വെച്ചാൽ ഒന്നും അറിയുന്നില്ല. സമാധി എന്ന് പറയുന്ന അവിടെ അറിവുണ്ട്. അങ്ങനെ ഒരു അറിവും സമാധിയിൽ നശിക്കാം. അതിനാണ് പറയുന്നത് എന്ത്? അസ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. അവിടെ പിന്നെ ഒന്നുമില്ല. അല്ലെങ്കിൽ ത്രിപുടി മുടിഞ്ഞ് ഇതെല്ലാം പറയുന്നിടത്ത് അവിടെ പിന്നെ ബോധമില്ല. അപ്പോൾ രണ്ടിനെ കുറിച്ചും പറയുന്നുണ്ട്, ഇവിടെയും പറയും, സമാധിയെ കുറിച്ച് ചർച്ചയും. അപ്പോൾ സമാധിയെ ഒരാൾക്ക് സ്മരിക്കാൻ പറ്റുന്നത് സമാധി എന്ന് പറയുന്നതിനെ തന്നെ ഇവിടെ വർണ്ണിക്കുന്നത് അറിവായിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഇങ്ങനെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിനപ്പുറം അതിനെക്കുറിച്ച് നമുക്ക് വിശ്വാസമല്ലാതെ മറ്റൊരു വഴിയില്ല. അല്ലെങ്കിൽ നമുക്ക് സ്വയം എന്ത് വേണം, സമാധി വേണം. സ്വയം സമാധി വേണം, പിന്നെ ആരുടെ അടുത്തും ചോദിക്കണ്ടല്ലോ സമാധി എങ്ങനെയായിരിക്കും. അത് പിന്നെ ഉണർന്നിരുത്തിട്ട് അതിനെ സ്മരിച്ചാൽ മതി, ആ ഇതാണ് സമാധി. അവിടെ പിന്നെ വിശ്വസിക്കേണ്ട ആവശ്യം, അവിടെ സ്മരണയാണ് സമാധിയുടെ. അവിടെ ഞാൻ വർക്കപ്പത്തെ പോലെയും സ്വപ്നത്തെ പോലെയും. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ജാഗ്രതയിൽ എന്താണ് ദൃഢബോധം, അത് ചർച്ച ചെയ്തിട്ട് നമുക്ക് പ്രയോജനമുള്ളൂ. എന്തുകൊണ്ട്? നമുക്ക് ആത്മാവിനെ സംബന്ധിച്ച് അജ്ഞാന സംശയവര്യങ്ങളെല്ലാം ഉണ്ട്. എന്തുകൊണ്ട്? ജിജ്ഞാസമാണ്. അജ്ഞാന സംശയവര്യം ആത്മതത്വ ജിജ്ഞാസ. ദൃഢബോധനാണെങ്കിൽ അത് ഇല്ല. അപ്പോൾ നമ്മളത് നമുക്കിപ്പോൾ ജാഗ്രതയിലുള്ള ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ ഉപദേശങ്ങളും എല്ലാ ചർച്ചകളും ജാഗ്രതയിലുള്ള ജ്ഞാനത്തെക്കുറിച്ചാണ് ചർച്ച. സമാധിയിലെ ജ്ഞാനത്തെക്കുറിച്ചല്ല, ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. ഒരാളുടെ അനുഭവത്തെ അയാൾക്ക് സ്മരിക്കാം, വേറൊരാളോട് പറയാം, കേൾക്കുന്നതാണ് വിശ്വസിക്കാം, അത്രയേ ഉള്ളൂ. ഇത് അങ്ങനെയല്ല, ഇത് നമ്മുടെ വിശ്വാസമല്ല. നമ്മൾ എന്താണ് ഒരു കാര്യത്തെ ബോധ്യപ്പെട്ട് ചിന്തിക്കുന്നു. ഇതൊരാൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇവിടെ പറയുന്നു. ബോധ്യപ്പെടും, നീ അറിവാണ് എന്ന് പറഞ്ഞാൽ അറിവിന് ആർക്കെങ്കിലും അറിയാത്ത സാധനമാണോ? അത് പിന്നെ താൻ എങ്ങനെയാവും, അതെങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കും. ആർക്കും ബോധ്യപ്പെടാമെന്നുള്ള കാര്യമാണ്. ബോധ്യപ്പെടണമെന്ന് നിർബന്ധമില്ല, ശ്രമിച്ചാൽ ബോധ്യപ്പെടാം. ദൃഢബോധമെന്ന് പറയുന്നത് എന്താണോ നമ്മുടെ ജാഗ്രതയിൽ സാധിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് ആർക്കും അതിനുവേണ്ടി ശ്രമിക്കാം. സമാധി എന്ന് പറയുന്നതോ കണ്ണടച്ചു കഴിഞ്ഞാൽ അവിടെ ഉറക്കം വരും, പിന്നെ ഇങ്ങനെ സമാധി പോവും പറ്റും. അങ്ങനെ അത് തന്നെ യോഗാഭ്യാസത്തിന് കണ്ണടക്കണ്ട്. ഇവിടെ ഇരുന്ന് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകുന്നു, പിന്നെയാണ് പാതി സമയം ഉറക്കത്തിലാണ്. പിന്നീട് യോഗാഭ്യാസം അഭ്യാസം ചെയ്യണ്ടേ? മതിയ, അപ്പൊ എളുപ്പം അതാണോ? എളുപ്പം അതാണോ? സമാധി എന്ന് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, സമാധി എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചു പോകണം, ദൃഢബോധം എന്ന് പറയുമ്പോൾ അറിഞ്ഞു പോകണം. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അത് ഏതുപോലെ എന്ന് വെച്ചാൽ കണ്ണടച്ച് നടക്കുന്നതും കണ്ണ് തുറന്ന് നടക്കും പോലെയാണ്. കണ്ണടച്ച് നടക്കുമല്ലോ, ചിലപ്പോൾ കണ്ണ് കെട്ടി കളി കണ്ടിട്ടില്ല. കണ്ണടച്ച് പോയാലും ചിലപ്പം പോയി തൊടും, കണ്ണ് കെട്ടി കളിയില്ലേ. അതുപോലെയാണ് സമാധിക്ക് വേണ്ടി പോകുന്നു, ചിലപ്പോൾ തൊട്ടെന്നിരിക്കും, തൊട്ടില്ലെന്നും എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കണ്ണ് തുറന്നു പോടുകയാണെങ്കിലോ എന്തായാലും ഉറപ്പാണ്. അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. അതൊക്കെ അവരവരുടെ മനസ്സിനനുസരിച്ചാണ്, അവരവരുടെ മനസ്സെന്ത് പറയുന്നു അത് വേറെ ആൾക്ക് പറയാനൊന്നുമില്ല. സ്വയം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. കണ്ണ് കെട്ടി ഓടാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഓടി നോക്കാം. എന്നുവെച്ചാൽ വിശ്വാസത്തിലാണ് മുമ്പോട്ട് പോകുന്നത് സമാധി. നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും വിശ്വാസത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇനി നമ്മൾ കുറേ കാലം അതൊക്കെ ചെയ്ത് ഒന്ന് സംഭവിച്ചല്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് വിചാരിക്കും? സമാധാനപ്പെടും, എല്ലാം സംഭവിച്ചും നിങ്ങൾ സമാധാനപ്പെടും അല്ലല്ലേ? ഇന്ന് സംഭവിച്ചില്ലെങ്കിലും അവസാനം ഒരു സമാധാനമാണ്. എന്താണ് എല്ലാം സംഭവിച്ച് ചേരി കഴിഞ്ഞ്? എല്ലാം ശരിയായി എന്നങ്ങ് സമാധാനി വിശ്വാസത്തിൽ പോകുന്നിടത്ത് എല്ലായിടത്തും അങ്ങനെയാണ്. അറിഞ്ഞു പോകുന്നിടത്ത് അങ്ങനെയല്ല, എന്ത് ശരിയായി എന്ത് ശരിയായില്ല എന്നൊരാൾക്ക് സ്വയം അറിയാൻ പറ്റും. ശരിയായെങ്കിൽ ശരിയായി, ശരിയായില്ലെങ്കിൽ ശരിയായില്ല എന്ന് സ്വയം ബോധ്യപ്പെടാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്ന ദൃഢബോധത്തിൻ്റെ സവിശേഷത എന്ന് പറയും. ശരി.